മുക്കു ചുരുത്തവളെ, എന്ന കുങ്കുമത്തിൽ കരച്ചവളെ, നെഞ്ചിൽ മഞ്ഞ തെച്ച് കൂടി കയ്യിൽ എന്നെ കൊഞ്ചം പൂസുതായേ, ഓം കൊറുസുക്കുൾ മണിയായി എന്നെ കൊഞ്ചം മാത്തുതായേ. ഉറുക്കു ചിരുത്തവളെ, എന്നെ കുങ്കുമത്തിൽ കരച്ചവളെ, നെഞ്ചിൽ മഞ്ഞ തെച്ച് കൂടി കയ്യിൽ എന്നെ കൊഞ്ചം പൂസുതായേ, ഓം കൊറുസുക്കുൾ മണിയായി എന്നെ കൊഞ്ചം മാത്തുതായേ. ഒരു കണ്ണിൽ നീർ കസിയാ, ഉദട്ട് വഴി ഉസർ കസിയാ, மஞ்சத்தை கூடி கையில் உன்னை கொஞ்சம் பூசுவியா, உன் கொரு சுக்குள் மணியாக என்ன கொஞ்சம்